ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 18 ശ്ലോകം 10. ന ദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്യതേ ത്യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയഃ. അതിന്റെ ഭാഷ്യം, അതിന്റെ ആമുഖമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. നമ്മൾ പറഞ്ഞു, കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ സംഘവും ഫലാഗ്രഹവും ഉദ്ദേശിച്ച് നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെ അവന്റെ അന്ധകരണം ശുദ്ധമാകുന്നു. അവൻ ആത്മജ്ഞാനത്തിന് യോഗ്യനായിത്തീരുന്നു. ക്രമേണ അവന് ആത്മനിഷ്ഠയുണ്ടാകും. ആത്മനിഷ്ഠയെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. തൊട്ടു മുമ്പ് പറഞ്ഞത് അജ്ഞനായ കർമ്മ അധികാരിയുടെ കർമ്മയോഗത്തെക്കുറിച്ച്. ആ കർമ്മയോഗത്തിന്റെ ഫലമായുണ്ടാകുന്ന ആത്മനിഷ്ഠയെക്കുറിച്ച് യഥാർത്ഥ നിഷ്ഠാസ്യ തത് വക്തവ്യം. നിഷ്ഠ എങ്ങനെയാണോ അതെടുത്ത് പറയണം എന്ന് പറഞ്ഞാൽ നിഷ്ഠയെക്കുറിച്ച് പറയുന്നു. പിന്നദ്വേഷ്ട്യ അകുശലം അശോഭനം കാമ്യം കർമ്മ ശരീരാരംഭദ്വാരേണ സംസാര കാരണം കിമാനേന ഇത്യേവം. കാമ്യകർമ്മങ്ങൾ, അകുശലം എന്ന് പറഞ്ഞാൽ കാമ്യകർമ്മം, അത് സംസാരത്തിന് കാരണമായി തീരുമല്ലോ എന്ന് കരുതി അതിനെ ദ്വേഷിക്കുന്നില്ല. കുശലേ ശോഭനെ നിത്യകർമ്മണി, കുശലകർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ നിത്യകർമ്മം നടത്തിക്കൊടുക്കുന്നു. അത് സത്വശുദ്ധി ജ്ഞാനോത്പത്തി തന്നിഷ്ഠ ഹേതുത്വേന മോക്ഷകാരണം ഇത്യവെന്ന് അനുഷജ്യത. അതിലൂടെ ആസക്തിയുമില്ല. ഇത് ചിത്തശുദ്ധിക്കും ജ്ഞാനോത്പത്തിക്കും ജ്ഞാനനിഷ്ഠയ്ക്കും എല്ലാം കാരണം, അങ്ങനെ മോക്ഷത്തിനും കാരണമാണെന്ന് കരുതി അതിൽ നിഷ്ഠയും വരുന്നില്ല. തത്രാവി പ്രയോജനം അവശ്യം അനുഷംഗം പ്രീതിം ന കരോതി, അതിനും പ്രയോജനമൊന്നും കാണുന്നില്ല. അതുകൊണ്ട് അതിനോട് പ്രീതി ഇല്ല. കപ്പിനിട അസുഖം ആരാണത് ആണെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ത്യാഗി പൂർവോക്തേന സംഘഫല പരിത്യാഗേന തദ്വാൻ ത്യാഗി. സംഘഫലത്തെ പരിത്യജിച്ച് ഇരിക്കുന്നവൻ, സംഘത്തെയും ഫലത്തെയും പരിത്യജിച്ചിരിക്കുന്നവനാണ് ത്യാഗി. കർമ്മണി സംഘം ദക്ത്വ തദ്ഫലം ച, ആരാണോ സംഘത്തെയും ഫലത്തെയും ത്യജിക്കുന്നത് അവനാരാണ്? നിത്യകർമ്മ അനുഷ്ഠായി, നിത്യകർമ്മത്തെ അനുഷ്ഠിക്കുന്നവനവനാണ് ത്യാഗി. ഇവിടെ ത്യാഗി എന്ന് പറയുന്നത് കൊണ്ട് സന്യാസി എന്നുള്ള അർത്ഥമല്ല എടുക്കുന്നത്, മറിച്ച് കർമ്മയോഗി എന്നാണ്. അതാണ് നിത്യകർമ്മ അനുഷ്ഠായി സത്യാഗി, അതാണ് ഭാഷ്യകാരൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഗീതാകാരൻ പറയുന്നത് സന്യാസി, ത്യാഗി എന്ന് പറയുന്നത് സന്യാസിയാണ്. കഥാപുനർ അസൗ അകുശലം കർമ്മ നദേഷ്ടി കുശലെ ചെന്ന അനുഷജ്യത എത്തിച്ചതി. എപ്പോഴാണിങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നത്? കർമ്മയോഗി തന്നെ, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ത്യാഗി കർമ്മയോഗിയാണെന്ന് പറഞ്ഞു. പക്ഷെ കർമ്മയോഗി ഏത് സമയത്താണ് ഇങ്ങനെ കർമ്മനെ ദ്വേഷി കുശല അനുഷജ്ഞത, കർമ്മത്തെ ദ്വേഷിക്കാതെ കുശല കർമ്മങ്ങളിൽ സംഘമില്ലാതെ ആയിത്തീരുന്ന എപ്പോഴാണ്? ഇത്യുച്ചത് സത്വ സമാവിഷ്ടോ യഥാ സത്വേന ആത്മന ആത്മവിവേക വിജ്ഞാന ഹേതുന സമാവിഷ്ട സംവ്യാപ്ത സംയുക്ത ഇത്യത്. ഇവിടെ പറയുന്നത് ത്യാഗിയെക്കുറിച്ചാണ്, കർമ്മയോഗിയെക്കുറിച്ചാണെങ്കിലും ആ കർമ്മയോഗ അനുഷ്ഠാനത്തിലൂടെ എപ്പോഴാണോ അയാൾക്ക് സത്വേന സത്വസമാവിഷ്ട, അത് സത്വേന സമാവിഷ്ടനായി തീരുന്നത്. സത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മന ആത്മവിവേക വിജ്ഞാന ഹേതുന, ആത്മവിവേക വിജ്ഞാനം കൊണ്ട് സമാവിഷ്ടനാകുക എന്ന് വെച്ചാൽ സംവ്യാപ്ത സംയുക്തം ഇത്യേത് എന്നുവെച്ചാൽ എപ്പോഴാണോ അയാൾ വിവേക വിജ്ഞാനത്തോടുകൂടി കൂടിയവനായിത്തീരുന്നത്. ആത്മജ്ഞാനം ഉണ്ടാകുന്നവനെന്ന് ചുരുക്കം. കർമ്മയോഗി എപ്പോഴാണോ ജ്ഞാനിയായി മാറുന്നത്. ത്യാഗി എന്ന് പറയുന്ന ആ ശബ്ദത്തിന് കർമ്മയോഗി എന്നർത്ഥം പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുകയാണ് എപ്പോഴാണോ ആ കർമ്മയോഗി ജ്ഞാനിയായി മാറുന്നത്. അതേവച മേധാവി മേധയ ആത്മജ്ഞാന ലക്ഷണയ പ്രജ്ഞയ സംയുക്ത. അതുകൊണ്ട് തന്നെ എന്താണ് മേധാവിയായി മാറുന്നത്? മേധ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാന പ്രജ്ഞ, ആത്മജ്ഞാനമാകുന്ന പ്രജ്ഞ. അപ്രജ്ഞയാ സംയുക്ത, പ്രജ്ഞയോടുകൂടിയവനായിത്തീരുന്നത്. തദ്വാ മേധാവി. മേധാവിത്വാദേവ, മേധാവി ആയതുകൊണ്ട് തന്നെ എന്താണ് ഛിന്ന സംശയ, ഛിന്നു അവിദ്യാകൃത സംശയോ യസ്യ. ഛിന്ന സംശയനായിരിക്കുന്നത് എപ്പോഴാണോ അവിദ്യാകൃതമായ സംശയം. അവിദ്യ കൊണ്ടാണ് സംശയം വരുന്നത്. സംശയത്തിന് മൂലകാരണം അജ്ഞാനമാണ്. ആ സംശയമെല്ലാം തീർന്നിരിക്കുന്നവൻ ആത്മസ്വരൂപാവസ്ഥാനമേവ പരം നിശ്രേയസ സാധനം നാന്യത് കിഞ്ചിതിത്യവും നിശ്ചയന ഛിന്ന സംശയ. ആത്മസ്വരൂപാവസ്ഥാനമേവ പരം നിശ്രേയസ സാധനം. ആത്മസ്വരൂപസ്ഥിതിയാണ് മോക്ഷത്തിന് കാരണം. പരമമായ നിശ്രേയസം മോക്ഷം അതിന് സാധനം. ആത്മസ്വരൂപസ്ഥിതി സ്ഥിതപ്രജ്ഞത ഗുണാതീതത്വം ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നു. ആ സ്ഥിതി അതാണ് മോക്ഷത്തിന് കാരണം. നാന്യത് കിഞ്ചിദിത്യേവം നിശ്ചയേന, ആ നിശ്ചയം കൊണ്ട് ചിഹ്ന സംശയ സംശയങ്ങളെല്ലാം മാറിയവൻ മേധാവി. ചിഹ്ന സംശയ എന്നുള്ള വ്യാഖ്യാനിക്കുന്നു. ഇനി പൂർവ്വശ്ലോകവും ഈ ശ്ലോകവുമായിട്ട് ബന്ധിപ്പിച്ച് ഭാഷകാരം വ്യാഖ്യാനിക്കുകയാണ്. യോ അധികൃത പുരുഷ, ഏതൊരുവനാണോ അധികാരിയായിരിക്കുന്ന പുരുഷൻ. അധികൃതനെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഈ പ്രകടനത്തിൽ അധികൃതൻ എന്ന് വെച്ചാൽ കർമ്മത്തിന് അധികാരിയായിരിക്കുന്നു, കർമ്മയോഗത്തിന് അധികാരിയായിരിക്കുന്നു അജ്ഞൻ എന്നർത്ഥം. പുരുഷൻ പൂർവോക്തേന പ്രകാരേണ കർമ്മയോഗ അനുഷ്ഠാനേന, മുമ്പ് പറഞ്ഞ രീതിയിൽ എന്ന് വെച്ചാൽ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ ആ രീതിയിൽ കർമ്മയോഗാനുഷ്ഠാനേന, കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് ക്രമേണ സംസ്കൃതാത്മാ, ക്രമേണ അവൻ സംസ്കൃതനായിത്തീരുന്നു, ചിത്തശുദ്ധിയുള്ളവനായിത്തീരുന്നു. സംസ്കൃതാത്മാ എന്ന് പറഞ്ഞാൽ ചിത്തശുദ്ധി. സംസ്കൃതാത്മാസൻ ജന്മാതിവിക്രിയാരഹിതത്വേന നിഷ്ക്രിയം ആത്മാനം ആത്മത്വേന സംബുദ്ധ. കർമ്മയോഗാനുഷ്ഠാനത്തിലൂടെ അന്ധക്കരണം ശുദ്ധമായി ജന്മാതിവിക്രിയാരഹിതത്വേന നിഷ്ക്രിയം ആത്മാനം ആത്മത്വേന സംബുദ്ധ. ആത്മാവ് നിഷ്ക്രിയമാണ്, ആത്മാവിൽ ക്രിയകളില്ല, വികാരങ്ങളില്ല. എന്തുകൊണ്ട്? അവിടെ ജന്മാതിവികാരങ്ങളില്ല, ഷഡ്ഭാവ വികാരങ്ങൾ ആത്മാവിനില്ല എന്നിങ്ങനെ സംബുദ്ധ, ശരിയായി ആത്മാവിനെ അറിഞ്ഞവൻ ആത്മജ്ഞാനി അവൻ. സസർവകർമാണി മനസ്സാ സന്യസ്യ നൈവകുർവെന്ന കാര്യം ആസീന നൈഷ്കർമ്മ്യ ലക്ഷണം ജ്ഞാനനിഷ്ഠാം അശ്വനതേ. അവനെന്ത് ചെയ്യുന്നു? സർവകർമാണി മനസ്സാ സന്യസ്യ എന്ന് മുമ്പ് പറഞ്ഞല്ലോ. ആ രീതിയിൽ സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ച് നൈവകുർവെന്ന കാര്യൻ. അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് സന്യസിച്ചാൽ പിന്നീട് ശരീരം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയത്തില്ല എന്ന് മുമ്പ് ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ നൈവകുർവെന്ന കാര്യൻ പിന്നീടൊന്നും ചെയ്യാതെ ചെയ്യിക്കാതെ ആസീന അങ്ങനെ ഇരിക്കുന്നവൻ. നൈഷ്കർമ്മ്യ ലക്ഷണം ജ്ഞാനനിഷ്ഠാം അശ്വനതി. നൈഷ്കർമ്മ്യം എന്ന് അറിയപ്പെടുന്നതായ ആ ജ്ഞാനനിഷ്ഠയെ അവൻ പ്രാപിക്കുന്നു എന്ന് രണ്ട് ശ്ലോകങ്ങളും കൂടിച്ചേർത്ത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ഇത്യേത് പൂർവോക്തസ്യ കർമ്മയോഗസ്യ പ്രയോജനം അനേന ശ്ലോകേന ഉക്തം. പൂർവ ശ്ലോകത്തിൽ പറഞ്ഞ കർമ്മയോഗം. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുകയാണ് ആ കർമ്മയോഗത്തിന്റെ പ്രയോജനം. പ്രയോജനത്തെയാണ് അനേന ശ്ലോകേന ഉക്തം, ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. മുമ്പ് പറഞ്ഞ കർമ്മയോഗത്തിന്റെ പ്രയോജനം ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അതായത് ഇവിടെ ഭാഷ്യകാരൻ എന്താണ് ചെയ്യുന്നത്? ഭാഷ്യകാരന്റെ സിദ്ധാന്തമനുസരിച്ച് ഇവിടെ വ്യാഖ്യാനിക്കുകയാണ്. ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, കാര്യമെത്തിയ വയത് കർമ്മനിയതം ക്രിയതേ അർജുന സംഘം തക്വ ഫലം ചെയ്വ സത്യാഗ സാത്വികോമത. ഇത് കർമ്മയോഗമാണെന്ന് പറഞ്ഞു. ആ കർമ്മയോഗത്തിന്റെ ഫലമാണ് അടുത്ത് പറയുന്നത്. മേധാവി ഛിന്ന സംശയം എന്ന് പറയുമ്പോൾ ആ കർമ്മയോഗത്തിന്റെ ഫലം അതെന്താണ്? സർവകർമ്മ സന്യാസം. ആ സർവകർമ്മ സന്യാസത്തിലുള്ള ജ്ഞാനനിഷ്ഠ അതിനെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് കർമ്മയോഗത്തിന്റെ ഫലമായ ജ്ഞാനനിഷ്ഠ. ആ ജ്ഞാനനിഷ്ഠയാണിത് പറയുന്നത് എന്ന് പറയുമ്പോൾ ഗീതാകാരനും ഭാഷ്യകാരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗീതാകാരനും പറയുന്നത് തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഗീതാകാരൻ പറയുന്നത് ഈ കർമ്മയോഗം തന്നെയാണ് സന്യാസം, കർമ്മയോഗം അത് തന്നെ ത്യാഗം. അർജുനൻ ചോദിച്ചത് എന്താണ്? കർമ്മയോഗം എന്തെന്നല്ല, ത്യാഗം അല്ലെങ്കിൽ സന്യാസം എന്തെന്നാണ്. ഭഗവാൻ എന്ത് സമാധാനം പറഞ്ഞു? ഇതാണ് സന്യാസം. ആ സന്യാസം എന്ന് പറഞ്ഞതിന് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? അത് കർമ്മയോഗമാണ്. എന്തായി ഫലത്തിൽ? ഭഗവാനെ സംബന്ധിച്ച് കർമ്മയോഗവും സന്യാസവും ഒന്നു തന്നെ, രണ്ടും രണ്ടല്ല. സന്യാസി കർമ്മയോഗിയാണ്. ഭാഷ്യകാരനെ സംബന്ധിച്ചാണെങ്കിലോ കർമ്മയോഗത്തിനുപരിയായി, കാരണം കർമ്മയോഗ ആജ്ഞനായ അധികാരിക്കാണ്. കർമ്മയോഗം കൊണ്ട് ചിത്തശുദ്ധി വന്നവന് സന്യാസം എന്ന് പറയുന്ന ചതുർത്ഥാശ്രമം, അത് പ്രത്യേകിച്ച് ഭാഷ്യകാരൻ അതിൽ മുറിവ പിടിക്കുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതല്ല. അർജുനൻ ആഗ്രഹിക്കുന്നത് ചതുർത്ഥാശ്രമമാണ്, എന്നുവെച്ചാൽ കർമ്മത്യാഗ രൂപത്തിലുള്ള കർമ്മസന്യാസം, കർമ്മത്തിന്റെ സ്വരൂപത്യാഗം. അതിന് അല്ല ഇവിടെ ഭഗവാൻ പറയുന്നത് കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടുള്ള കർമ്മസന്യാസം, അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ സന്യാസത്തിലും അവിടെ ബാഹ്യമായി കർമ്മത്തെ ത്യജിക്കുന്നില്ല. പിന്നെ രണ്ടിടത്തും എന്താണുള്ളത്? ത്യാഗം അല്ലെങ്കിൽ സന്യാസം എന്ന് പറയുന്നത് തത്വത്തിലുണ്ട്. എന്താണോ ഭഗവാൻ പറയുന്നത് ആ കർമ്മത്യാഗം അല്ലെങ്കിൽ കർമ്മസന്യാസം എന്ന് പറയുന്നത് കർമ്മഫലത്തിലും ഉള്ള ത്യാഗമാണ്. കർത്തൃത്വ ബോധം മുതലായവയെ ത്യജിക്കുന്ന സംഘത്യാഗമാണ്. ആ സംഘത്യാഗത്തോടുകൂടി കർമ്മം ചെയ്യുന്നത് തന്നെയാണ് കർമ്മസന്യാസം. അതാണ് ഈ സന്ദർഭത്തിൽ പ്രത്യേകം പറയുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് സാത്വികമായ ത്യാഗം എന്ന് പറയുന്നത്. അത് മുമ്പ് പല ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. നഹി സന്യസനാദേവ സിദ്ധിം സമ്മതി ഗച്ഛതി ന നിരഗ്നർ നചാക്രിയ. നിരഗ്നിയും അക്രിയനുമല്ല സന്യാസി. ഇവിടെ ശങ്കരാചാര്യർ പറയുന്ന സന്യാസി നിരഗ്നിയാണ്, അഗ്നി ഉപേക്ഷിച്ചവനാണ്, അക്രിയനാണ്, വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തവനാണ്. അതിന് സമാധാനമായിട്ട് ഭഗവാൻ പറയുന്നത് എന്താണ്? നഹി സന്യസനാദേവ, കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതുകൊണ്ട് മാത്രം എന്താണ് സിദ്ധിയെ പ്രാപിക്കത്തില്ല, മോക്ഷത്തെ പ്രാപിക്കത്തില്ല. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഏതാണ് മാറ്റിവെക്കുന്ന ചോദ്യം എടുക്കാം, ഒരാളെ ബുദ്ധിമുട്ടിക്കരുതല്ലേ. എന്താ ക്യാൻസൽ ചെയ്ത ആരെയും പ്രയാസപ്പെടുത്താൻ പാടില്ല. എന്താ ഇത്? പിന്നെ കുഴപ്പമുള്ള ചോദ്യമൊന്നുമല്ല, മാറ്റിവെക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിന്റെ സമാധാനം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യമൊന്നുമല്ല, അത് കരുതിയിട്ടാണ് നിങ്ങൾ മാറ്റിവെക്കുന്നത്. ഞാൻ പ്രകോപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പറയും, സമയം വെറുതെ പോകും എന്നൊക്കെ എന്നിട്ടാണ് അങ്ങനെ പ്രകോപിപ്പിക്കാനുള്ള കാര്യമൊന്നുമില്ല. വളരെ മര്യാദയ്ക്കുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ പറയുന്നത് കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു എന്നത് സ്വർഗപ്രാപ്തിയാദി കാമ്യകർമ്മങ്ങൾ ചെയ്തിരുന്ന കാലത്ത് ഭഗവാൻ പറഞ്ഞ ഉപദേശം അല്ലേ. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദു അത് സ്വർഗപ്രാപ്തിയാദി കാമ്യകർമ്മങ്ങൾ ചെയ്തിരുന്ന കാലത്ത് ഭഗവാൻ പറഞ്ഞ ഉപദേശം അല്ലേ എന്നാണ്. യാതൊരു സംശയവും വേണ്ട. അങ്ങനെയാണ്, ഇത് എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാമ്യകർമ്മങ്ങളുടെ ന്യാസം സന്യാസം എന്ന് പറയുന്നത് അത് തന്നെയാണ്. പലതവണ പറഞ്ഞിട്ടുള്ളതാണത്. ഇന്നത്തരം കർമ്മങ്ങൾക്ക് തീരെ പ്രസക്തിയില്ലാത്തതിനാണ്. അതും ശരിയാണ്, ഇത്തരം കർമ്മങ്ങൾക്ക് തീരെ പ്രസക്തിയില്ല എന്ന് ഇതും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്ത് പ്രയോഗിക്കുന്നതാണ് എന്ന് വെച്ചാൽ എന്നെ ഒന്ന് തല്ലി നോക്കാമെന്നാണ്. ഏക്കമെന്നറിയണമെന്നാണ്, വിരോധമില്ല. ഈ ഉപദേശം ഭഗവാന് ദീർഘവീക്ഷണമില്ലാത്തതിനാൽ എല്ലാ കാലത്തും പ്രസക്തിയില്ലാതായിപ്പോയി എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യർക്ക് ദീർഘവീക്ഷണമില്ല എന്ന് പറഞ്ഞതിന് പകരത്തിനൊരു പ്രയോഗമാണ്. അങ്ങനെയാണെങ്കിൽ ഭഗവാനും ദീർഘവീക്ഷണമില്ലെന്ന് പറഞ്ഞുകൂടെ എന്നാണ്. അതും ആചാര്യസ്വാമികളോടുള്ള യഥാർത്ഥ ഭക്തി കൊണ്ടിങ്ങനെ പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാനിത് ആരെങ്കിലും നിർബന്ധപൂർവം ഞാൻ പറയുന്നത് സ്വീകരിക്കണമെന്ന് പറയുന്നതല്ല. ആർക്കും ആരോടും ഏതു തരത്തിലുള്ള ഭക്തിയുള്ളതും നല്ലതാണ്. എനിക്ക് ശങ്കരാചാര്യരോട് നല്ല ഭക്തിയുള്ള കൂട്ടത്തിലാണ്. ഭക്തിക്ക് കുറവുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ ആശയങ്ങളിൽ ഉള്ള കാലാനുസൃതമായ മാറ്റങ്ങളെ നമ്മൾ സ്വീകരിക്കണമെന്നേ പറയുന്നുള്ളൂ. അല്ലാതെ അത് വ്യക്തിപരമായി ശങ്കരാചാര്യരെ നിന്ദിക്കാനോ ഭഗവാനെ സ്തുതിക്കാനോ വേണ്ടി പറയുന്നതല്ല. അങ്ങനെ അത് ധരിക്കരുത്. ഇതൊന്നും ഒരിക്കലും വ്യക്തികളല്ല. ശാസ്ത്ര ചർച്ചയിൽ വ്യക്തികൾക്ക് യാതൊരു പ്രസക്തിയില്ല. വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് വേറെ വിഷയം. ഇതല്ല, നമ്മൾ മനസ്സിലാവും. എന്നെ സംബന്ധിച്ച് പഠിച്ചു ചോദിച്ചു ആരെയും ഞാൻ സ്തുതിക്കാറില്ല. കാരണം സ്തുതിച്ചിട്ട് എനിക്ക് ഒന്നും നേടാനില്ല. ആരിൽ നിന്നും നിന്ദിക്കാറുമില്ല. ആരെങ്കിലും നിന്ദിച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കെന്താ ലാഭം? ഇത് രണ്ടും ചെയ്യാറില്ല. നമ്മളെപ്പോഴും ഇവിടെ നടത്തുന്ന കാര്യം എന്ന് പറയുന്നത് ആശയപരമായ ചർച്ചയാണ് നടത്തുന്നത്. അവിടെ അത് വ്യക്തിനിഷ്ഠമായി കാണരുതായിരിക്കും. വ്യക്തിനിഷ്ഠമായി കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരാളെ സ്തുതിക്കുന്നു എന്നും ഒരാളെ നിന്ദിക്കുന്നു എന്നൊക്കെ തോന്നും. അതുപോലെ ഇത്തരം കാര്യങ്ങൾ വെറും വൈകാരികമായി കാണരുത്. വൈകാരികമായി കണ്ടുകഴിഞ്ഞാൽ ആ പ്രശ്നം. ചിലരുടെ എല്ലാ കാര്യങ്ങളും വളരെ വൈകാരിക ഭാവത്തിൽ കാണും. അങ്ങനെ കാണരുത്. അപ്പൊ അവിടെ സ്തുതി നിന്ദകളൊന്നും അല്ല. ഇതൊരു തത്വചിന്തയുടെ വ്യാഖ്യാനമാണ്. അതിൽ എന്ത് ആണ് നമുക്ക് കാലത്തിന് യോജിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. അത് നമ്മൾ എന്താണ് നമ്മുടെ ആചാര്യ പരമ്പരയുടെ പ്രമാണങ്ങളനുസരിച്ചാണ് പറയുന്നത്. മുനീനാം ഉത്തരോത്തരം പ്രമാണം. ഇത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠനായ ആചാര്യനാണ്. ഞാൻ പറഞ്ഞല്ല, അപ്പോ ആധ്യാത്മിക ചിന്തയിലും തത്വചിന്തയിലും എല്ലാം ഉത്തരോത്തരം വരുന്ന മുനിമാരെ നമ്മൾ പ്രമാണമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പൂർവോത്തരന്മാർ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉത്തരോത്തരമുള്ള ആചാര്യന്മാരെ നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ വ്യത്യാസം എങ്ങനെ വരും? മൂലഗ്രന്ഥങ്ങളിലല്ല വ്യത്യാസം വരുന്നത്, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം വരും. വേദവും ഗീതയുമെല്ലാം ഏത് തരത്തിലും വ്യാഖ്യാനിക്കും. ഭഗവാൻ തന്നെ പറയുന്ന എന്താണ്, സൃഷ്ടിയുടെ ആദിയും ഞാൻ ഉപദേശിച്ചു, അതിങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാഖ്യാനങ്ങളും തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പ്രാചീനമായ വ്യാഖ്യാനങ്ങൾ തുടർന്നു വരുന്ന വ്യാഖ്യാതാക്കൾ ആ വ്യാഖ്യാനങ്ങളിൽ പോരായ്മകൾ കണ്ടെത്തും. അതാണ് ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിന് ശേഷം വീണ്ടും രാമാനുജന് ഭാഷ എഴുതേണ്ടി വന്നത്. കാരണം അത് പോരായെന്ന് തോന്നുന്നു. ഈ ഭാഗങ്ങളിൽ തന്നെ പറയും, ഇതി ശങ്കരേണ യതുക്തം തദാസത്. ശങ്കരൻ ഇവിടെ എന്താണോ പറഞ്ഞത് അത് അസംബന്ധമാണ് മറ്റു വ്യാഖ്യാതാക്കൾ പറയുന്നത്. ശങ്കരാചാര്യർക്ക് മുമ്പ് ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഭാസ്കരാചാര്യൻ എന്ന് പറയുന്നു, വൃത്തികാരൻ എന്നൊക്കെ പറയുന്നു. ആ വ്യാഖ്യാനത്തെ എതിർക്കുന്നതിന് വേണ്ടി മാത്രമാണ് ശങ്കരാചാര്യ വ്യാഖ്യാനം എഴുതിയത്. ആ ഒരു വ്യാഖ്യാനത്തെ നിഷേധിക്കുക, അതാണ് ഇവിടെ പറയുന്ന ജ്ഞാനകർമ്മ സമുച്ചയം തുടങ്ങിയ പല കാര്യങ്ങളും നിഷേധിക്കുന്നതിന് വേണ്ടി എഴുതിയാണ്. അപ്പോൾ ശങ്കരാചാര്യർക്ക് അത് സ്വീകാര്യമായി തോന്നിയില്ല, അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ വേണ്ടി എഴുതി. അപ്പോൾ ശങ്കരാചാര്യർ വ്യക്തിപരമായി തനിക്ക് മുമ്പ് ഭാഷ എഴുതിയയാളെ നിന്ദിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് കാലോചിതമല്ല ആ വ്യാഖ്യാനം. എന്നാൽ ആ വ്യാഖ്യാനത്തെ പ്രശംസിക്കുന്ന പിൽക്കാലത്ത് വന്ന ആചാര്യന്മാരുണ്ട്. അഭിനവ ഗുപ്താചാര്യൻ ഗീതയുടെ ഭാഷയത്തിൽ ഒരു സ്ഥലത്ത് പറയും, ഈ വ്യാഖ്യാതാവ് ശങ്കരാചാര്യർക്ക് മുമ്പെഴുതിയിരുന്ന വ്യാഖ്യാതാവ് അദ്ദേഹം വളരെ ശ്രേഷ്ഠനായിരുന്നു എന്ന് പറയും. ശങ്കരാചാര്യർക്ക് മുമ്പ് വന്ന ഒരാളിന് പിൽക്കാലത്ത് വന്ന ഒരാൾ സ്തുതിക്കുന്നു, ശങ്കരാചാര്യർ പ്രയോഗിക്കുന്നു. ഇതെല്ലാം ഈ ശാസ്ത്ര ചർച്ചകളിൽ ഉള്ള കാര്യങ്ങളാണ്. ഇത് നമ്മൾ വ്യക്തിപരമായി ഉള്ള സ്തുതി നിന്ദകളായിട്ടൊന്നും ഒരിക്കലും എടുക്കരുത്. അതിൻ്റെ ശാസ്ത്ര സംസ്കാരം നമുക്കുണ്ടായാലേ അത് മനസ്സിലാകത്തുള്ളൂ. നമ്മളെല്ലാ കാര്യങ്ങളെയും വൈകാരികമായി സമീപിക്കുന്നത് പോലെ ശാസ്ത്ര ചർച്ച അങ്ങനെ എടുക്കരുത്. അവിടെ വ്യക്തിയെ സ്തുതിക്കാനോ നിന്ദിക്കാനോ അല്ല അത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഒരിക്കലും എന്റെ അഭിപ്രായമല്ല, വ്യക്തിപരമായി പറയുന്നില്ല. ശങ്കരാചാര്യർക്ക് ശേഷം വന്നിട്ടുള്ള ആൾക്കാർ ശങ്കരാചാര്യരുടെ ഭാഷയത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അതൊന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ല. ശങ്കരാചാര്യരുടെ ഭാഷയത്തിൽ വന്ന പോരായ്മകൾ മനസ്സിലാക്കണമെങ്കിൽ തിലകന്റെ ഗീതാരഹസ്യം എടുത്ത് വായിച്ചു നോക്കാം. അപ്പോൾ വായിക്കും, അദ്ദേഹം മഹാപണ്ഡിതനായിരുന്നു, വളരെയധികം ശങ്കരാചാര്യരുടെ ഇപ്പോൾ വന്നിട്ടുള്ള തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരാളാണ് അരവിന്ദ ഘോഷ്. ശങ്കരാചാര്യരുടെ പോരായ്മകളെ കാണിച്ചിട്ടുള്ള ആളാണ് വിനോബാബാവെ. ഗീതയ്ക്ക് വ്യാഖ്യാനം വേണ്ടി ശങ്കരാചാര്യരെ കാര്യമായി കുടഞ്ഞിട്ടുള്ള ആളാണ്. അങ്ങനെ എത്രയോ പേര്. അപ്പോൾ അവരൊന്നും ശങ്കരാചാര്യരെ നിന്ദിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ ശങ്കരാചാര്യരുടെ അതിൽ വന്ന പിന്നെ അത് ആധുനിക കാലത്തുള്ളവർ. പക്ഷേ രാമാനുജനും മാധവനും ശങ്കരാചാര്യരുടെ ഭാഷയത്തെ വളരെ നിശിതമായിട്ടാണ് വിശ്വസിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. രാമാനുജാചാര്യർ അദ്വൈതം ഒരു ശങ്കരാചാര്യരുടെ കീഴിൽ പഠിച്ചു എന്നാണ് പറയുന്നത്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഈ ഭാഷയത്തിൽ പല പോരായ്മകളും തോന്നി. അദ്ദേഹം അത് ഉപേക്ഷിച്ചു പോയി, പിന്നീട് സ്വന്തമായി അതിനൊരു വ്യാഖ്യാനം രചിച്ചു. അത് ഭക്തനായിരുന്നു. അപ്പോ അങ്ങനെ ഒരു ഭക്തന്, അതായത് രാമാനുജനെ പോലെയുള്ള ഒരു ഭക്തന്, അല്ലെങ്കിൽ മാധ്വാചാര്യനെ പോലെയുള്ള ഒരു ഭക്തന് ഒരിക്കലും ശങ്കരാചാര്യരുടെ ഭാഷ്യത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. ശങ്കരാചാര്യരെ കുറിച്ച് നമ്മൾ അറിയുന്ന എന്താണ്? അദ്ദേഹം തത്വജ്ഞാനിയാണ്. പക്ഷെ രാമാനുജനെയും മാധവന്മാരെയും കുറിച്ച് പറയുന്ന അവരുടെ സമ്പ്രദായത്തിലും എന്താണ്? അവരെല്ലാം ഭക്തന്മാരായിട്ടാണ് അറിയുന്നത്. അപ്പോ ഭക്തന്മാരെങ്ങനെ ശങ്കരാചാര്യരെ അംഗീകരിക്കുകയും ഇവരെ തിരസ്കരിക്കുകയും ചെയ്യും? അതാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അപ്പോൾ ഇവിടെ കടുത്ത ജ്ഞാനികളാണ് രാമാനുജനെയും മാധവനെയും ഒക്കെ കടുത്ത ജ്ഞാനികളാണെന്ന് അറിയുന്നത് സന്തോഷം തന്നെ. കാരണം ഇപ്പോൾ ആരോ പറഞ്ഞിട്ടുണ്ട് ഇത് ഭക്തന്മാരുടെ ആശ്രമമാണ്. അപ്പം അതിനിപ്പോൾ സമാധാനമായി. ഇതങ്ങനെയുള്ള ഭക്തന്മാരുടെ ആശ്രമമൊന്നും അല്ല, ശങ്കരാചാര്യക്കാൾ വലിയ ജ്ഞാനികളുടെ ആശ്രമം. അതും സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറയുന്നത് അതിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഭക്തി മാർഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തവരാണ്. തത്വജ്ഞാനത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായം അത് ശുഷ്കമായ തത്വജ്ഞാനം എന്നാണ്. ഇങ്ങോട്ട് കാലം കുറച്ച് കടന്നു വന്നപ്പോൾ പലരും ഈ തത്വജ്ഞാനത്തിന്റെ മാർഗം എന്താണ്, ഭക്തിയുടെ മാർഗം എന്താണെന്നൊന്നും വേർതിരിച്ചറിയാതെ ഇതെല്ലാം പരസ്പരം ചേരാത്തതിനെല്ലാം ചേർത്ത് ഇതിനെല്ലാം ഒരു അവിയൽ വരുമാക്കി. അതാണ് നമുക്കിന്ന് ദഹനക്കേടുണ്ടാകുന്നത്. ഇതിനെയൊന്നും അതാതിന്റെ തനിമയിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിനിപ്പോൾ ഞാൻ ഇവിടെ തലകുത്തി പറഞ്ഞാൽ അത് നടക്കുമെന്നും തോന്നുന്നില്ല. അത് നമ്മൾ മുഖ്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് ഭഗവാന്റെ ദീർഘ വീക്ഷണത്തിൽ കാലോചിതമായ എന്തെങ്കിലും കാലോചിതമല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഉടൻ പറയും. എനിക്ക് അതിനും പേടിയുള്ള ആളല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭഗവാന്റെ ഉപദേശങ്ങൾ നമുക്ക് കാലോചിതമായി വ്യാഖ്യാനിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് കാലോചിതമല്ല എന്ന് പറഞ്ഞത്. പക്ഷേ ആചാര്യസ്വാമിയുടെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ കഴിയുന്നില്ല. പല ഭാഗങ്ങളും ഈ കാലത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സന്യാസം എന്നുള്ള ഒരു കാര്യം, അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്ന തത്വചിന്തയാണ്, അതിൽ വരുന്ന സന്യാസം എന്ന് പറയുന്ന കാര്യം, അത് ഗീതാവാക്യങ്ങളുമായിട്ട് യോജിപ്പിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നതല്ല, ഈ ഭാഗങ്ങളിൽ രാമാനുജാചാര്യനും മധ്വാചാര്യനും എല്ലാം പറയുന്നതാണ് ഇവിടുത്തെ വ്യാഖ്യാനം ശരിയല്ല, ഇതിങ്ങനെയല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഭഗവാന്റെ വിവക്ഷയല്ല ആചാര്യസ്വാമികൾ പറയുന്നത്. സന്യാസം സംഘഫല പരിത്യാഗം തന്നെയാണ്. അത് രാമാനുജാചാര്യനാണ് അതിന് നിർബന്ധമായി പറയുന്നത്. അത് നോക്കുമ്പോൾ അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. നമ്മളതിനെ പറയുന്നു. അതുകൂടി ഉൾക്കൊള്ളുന്നതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അപ്പൊ അതിനെ ഒരിക്കലും നമ്മൾ വ്യക്തിപരമായ നിന്ദയാണ്. ഭഗവാനെ നിന്ദിക്കുകയോ ശങ്കരാചാര്യനെ നിന്ദിക്കുകയോ രാമാനുജനെ നിന്ദിക്കുകയോ അല്ലെങ്കിൽ സ്തുതിയോ, ഇത് രണ്ടുമല്ല. ശാസ്ത്രത്തിൽ തത്വചിന്തയിൽ ആരെയും സ്തുതിക്കുന്ന വിഷയമില്ല, ആരെയും നിന്ദിക്കുന്ന വിഷയമില്ല. നമ്മളാദ്യം മനസ്സിലാക്കണം. അത് ഇനി സ്തുതിച്ചാൽ തന്നെ എന്തായിരിക്കും? വ്യക്തിയായിരിക്കില്ല, ആശയങ്ങളായിരിക്കും. ചിലപ്പോൾ സ്തുതിക്കുന്നു ചില ആശയങ്ങളെ സ്തുതി എന്ന് പറയുന്നതും ഇത്രയേ ഉള്ളൂ, ആശയം ശ്രേഷ്ഠമാണെന്ന് പറയും, അത്ര മാത്രം. അതിക്കവിഞ്ഞ് അവിടെ സ്തുതിയും നിന്ദയും ഒന്നും ശാസ്ത്രത്തിലില്ല. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കും. ഇത് പലരും ധരിച്ചിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ജന്മത്തിലെ ശങ്കരാചാര്യനുമായിട്ട് എന്തോ വിരോധമായിട്ട് ജനിച്ച ആളാണ് ഈ ജന്മം, ശങ്കരാചാര്യരെ സംഹരിക്കാൻ ജനിച്ച ആളാണ്, എനിക്ക് ധരിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യും അല്ല, അവിടെ അങ്ങനെ വ്യക്തിപരമായ യാതൊന്നുമില്ല. തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം നമ്മളതിൻ്റെ പോരായ്മകളെ കണ്ടുപിടിക്കുക, ശരിയെന്ന് തോന്നുന്നതിനെ അംഗീകരിക്കുക, തെറ്റെന്ന് തോന്നുന്നതിനെ തെറ്റെന്ന് പറയുക, അതൊന്നും ഒരിക്കലും അവിടെ അതൊരു പോരായ്മയല്ല. അതുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ ആശയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് തന്നെ ആശയവ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. പത്മപാദാചാര്യരുടെ വ്യാഖ്യാനവും സുരേശ്വരാചാര്യരുടെ വ്യാഖ്യാനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. രണ്ടുപേരും ഭാഷ്യത്തെ രണ്ട് രീതിയിലാണ് കണ്ടത്. അത് കഴിഞ്ഞ് ഭാമതികാരൻ വന്നപ്പോൾ അദ്ദേഹം മറ്റൊരു രീതി കണ്ടു. അവരെല്ലാം പണ്ഡിതന്മാരും മറ്റുമൊക്കെയാണ്. എന്നിട്ടും അവരവരവരുടേതായ കാഴ്ചപ്പാടുകളെ പറഞ്ഞു. അതിൽ കണ്ട പോരായ്മകളെ അവർ കാണുകയും തിരുത്തുകയും ചെയ്തു. അന്ന് വ്യക്തിപരമായ അധിക്ഷേപമല്ല, അങ്ങനെ കാണാൻ പാടില്ല. അതുകൊണ്ട് ഇവിടെ ഭഗവത് വചനങ്ങളെ ആ രീതിയിലാണ് ഏത് കാലത്തിലും നമുക്ക് വ്യാഖ്യാനിക്കാം. അതെന്താണ്? ഓ, അപ്പോൾ ഇതാണ് ചോദ്യകർത്താവ് അല്ലേ? കുഴപ്പമില്ല. ഈ ആളിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ എടുക്കുന്നത്. പണ്ട് എന്നോട് ഇതുപോലെ ഒരു ചോദ്യശരവുമായിട്ട് വന്ന ആളാണെന്ന് തോന്നുന്നത്. ശരിയാണ്, ഇയാളാണെങ്കിൽ എന്നെ നോവിക്കാൻ വേണ്ടി ചോദിച്ചതൊന്നുമില്ല, സത്യസന്ധമായി ചോദിച്ചതാണ്, മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ആൾ വളരെ ശുദ്ധഗതിക്കറിയാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. തീർച്ചയായിട്ടും അധികാരിഭേദമുണ്ട്. ആ അധികാരിഭേദത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതല്ല. അധികാരിഭേദത്തെ അംഗീകരിച്ചുകൊണ്ടാണ് പ്രശ്നം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് പലതും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, മനസ്സിലാകുന്നില്ല. അതാ കാര്യം. അതിനൊരു കാരണം, സാർ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, കാരണം മുമ്പ് നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ശക്തമായി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പഴയ കാര്യങ്ങളെക്കുറിച്ചുള്ള സ്മരണ വരും. അപ്പോൾ പറയുന്ന കാര്യങ്ങളിലായിരിക്കില്ല പിന്നെ ശ്രദ്ധ, പഴയ കാര്യങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കും. പഴയ സ്വാമി അങ്ങനെയാണല്ലോ പറഞ്ഞത്, ഈ സ്വാമി ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഇതെങ്ങനെ ശരിയാകും എന്ന് പറയും. അപ്പോൾ പിന്നീട് നമ്മുടെ വിശദീകരണങ്ങളിൽ മനസ്സ് നിൽക്കത്തില്ല. അതാണ് പ്രശ്നം. ഇതിനെല്ലാം പലതവണ വിശദീകരിച്ചിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും വിശദീകരിക്കേണ്ട എന്റെ ജോലിയാണ്. അധികാരിഭേദമനുസരിച്ചാണ് ഈ പറയുന്നതല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. രാമാനുജനായാലും ശങ്കരാചാര്യരായാലും അധികാരിഭേദമനുസരിച്ച് തന്നെ സംസാരിക്കും. അപ്പോൾ ഒരു അധികാരിക്ക് എന്താ വേണ്ടതെന്നുള്ളിടത്താണ് ഇവിടെ ആശയ വ്യത്യാസം വരുന്നത്. അധികാരിഭേദത്തെ രണ്ടുപേരും അംഗീകരിക്കുന്നു. അതായത് ഇപ്പോൾ ജനകനെ ഒരു അധികാരിയായി എടുക്കുക, മോക്ഷത്തിന് അധികാരിയായ ഒരാളാണ് ജനകൻ. ഇപ്പോൾ ജനകനെ സംബന്ധിച്ച് കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കണമോ അതോ കർമ്മത്തെ തേജിച്ചുകൊണ്ട് മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കണമോ? ഭാഷ്യകാരൻ പറയുന്നത് ജനകൻ ഒരു സാധകനാണെങ്കിൽ കർമ്മത്തെ തേജിച്ചുകൊണ്ട് വേണം പ്രവർത്തിക്കേണ്ടത്, ജ്ഞാനിയാണെങ്കിൽ ശരി, അഭിപ്രായ വ്യത്യാസം. അവിടെയാണ് പറയുന്നത് ജനകൻ ഒരു അധികാരിയാണ്, മോക്ഷത്തിന് അധികാരിയാണ്. അധികാരി എന്ന് പറയുമ്പോൾ തന്നെ ഉടൻ പറയും എന്താണ്, അവൻ അജ്ഞനാണ്, കർമ്മയോഗത്തിന് അധികാരിയാണ്, അവൻ കർമ്മത്തെ അനുഷ്ഠിക്കണം. ഇനി അവന് ചിത്തശുദ്ധി വന്നാലോ കർമ്മത്തെ ഉപേക്ഷിക്കണം. ഏത് കർമ്മത്തെ ഉപേക്ഷിക്കണം? നിത്യകർമ്മങ്ങളെയും ഉപേക്ഷിക്കണം. ഇവിടെ രാമാനുജാചാര്യർ പറയുന്ന എന്താണ്, അവന് ചിത്തശുദ്ധി വന്നാലും അവന് നിത്യകർമ്മത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. അവിടെ അധികാരികളെ രണ്ടുപേരും ഒരാളെ തന്നെ അധികാരിയായി എടുക്കുന്നു. പക്ഷെ രണ്ടുപേരും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള കാര്യത്തിലാണ് വ്യത്യാസം. സർവകർമ്മ സന്യാസം കൂടിയേ തീരൂ എന്ന പക്ഷക്കാരനാണ് ശങ്കരാചാര്യർ. രാമാനുജാചാര്യർ എന്താണ് പറയുന്നത്? നിത്യകർമ്മം ത്യജിക്കേണ്ട കാര്യമില്ല. യജ്ഞദാന തപസ് ചെയ്യുക. യജ്ഞദാന തപസ്സുകൾ എന്ന് പറയുന്നത് നിത്യകർമ്മങ്ങളാണ്. അത് ത്യജിക്കേണ്ട കാര്യമില്ലെന്നാണ് ഭഗവാനും പറയുന്നത്. അതിന് സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? അതിന് രാമാനുജാചാര്യർ പറയുന്നത് എന്താണോ? സംഘത്തെ ത്യജിച്ച് ഫലയിച്ച കൂടാതെ കർമ്മം ചെയ്യണം. ശങ്കരാചാര്യർ പറയുന്നതോ കർമ്മത്തെ തന്നെ ഉപേക്ഷിക്കണം. ഇത് ഒരു അധികാരിക്ക് വേണ്ടിയാണ് പറയുന്നത്. ഒരു അധികാരിക്ക് വേണ്ടി രണ്ടുപേരും രണ്ടഭിപ്രായം പറയുന്നിടത്താണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ ഭാഷ്യത്തിൽ കേക്കാൻ വയ്യ. എങ്ങനെ? അതെ, അത് തന്നെ. ലോകസംഗ്രഹം, ലോകസംഗ്രഹത്തിന് വേണ്ടിയല്ല സാധകം ചെയ്യുന്നത്, അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സാധകന്റെ കാര്യമാണ് പറയുന്നത്. ലോകസംഗ്രഹത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നത് തത്വജ്ഞാനിയാണ്. സാധകൻ ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപേക്ഷിക്കാമല്ലോ സ്വാമി. എങ്ങനെ? സാധകന് ചിത്തശുദ്ധി വന്നു കഴിഞ്ഞാൽ കർമ്മം ഉപേക്ഷിക്കാമല്ലോ സ്വാമി പറയുന്നു എന്നാണ് നമ്മുടെ മൂന്നുപേരുടെ അഭിപ്രായം. എന്റെ അഭിപ്രായം, ശങ്കരാചാര്യരുടെ അഭിപ്രായം, ഈ ചോദ്യം ചോദിക്കുന്നവന്റെ അഭിപ്രായം, നമ്മുടെ മൂന്നുപേരുടെ അഭിപ്രായം അതാണ്. പക്ഷെ രാമാനുജാചാര്യർ സമ്മതിക്കുന്നുണ്ട്. രാമാനുജാചാര്യർ എന്ത് പറയുന്നു? അത് ഉപേക്ഷിക്കണ്ട, യാവജ്ജീവം മരണം വരെ അതനുഷ്ഠിക്കണം. ഇതാണ് അഭിപ്രായ വ്യത്യാസം. അതായത് ആ ഒരു ഭാഗം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും ലോകസംഗ്രഹത്തിന് വേണ്ടിയല്ല. അമ്മ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ലോകസംഗ്രഹത്തിന് വേണ്ടി എന്ന് പറയാം. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതും ലോകസംഗ്രഹമാണെന്ന് പറയരുത്. നമ്മൾ ചെയ്യുന്നത് ചിത്തശുദ്ധിക്ക് വേണ്ടി. അത് മനസ്സിലാക്കണം. നമുക്ക് നമ്മളെ തന്നെ സംഗ്രഹിക്കാൻ ശേഷിയില്ലാതിരിക്കുമ്പോൾ ലോകത്തെ സംഗ്രഹിക്കാൻ പോയി നടക്കുന്ന കാര്യമില്ല. അപ്പോ ചിത്തശുദ്ധിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് ഉപേക്ഷിക്കണമോ വേണ്ടയോ, ഇതാണ് ഇവിടുത്തെ ആചാര്യന്മാരുടെ തർക്ക വിഷയം. അതിൽ ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിക്കേണ്ട എന്ന് പറയുന്ന ആളാണ് രാമാനുജാചാര്യർ. ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞ കാര്യങ്ങൾ വിവേക ചൂടാമണിയും ആത്മബോധവും തത്വബോധവും ഒന്നും ഉദ്ധരിക്കേണ്ട. കാരണം ശങ്കരാചാര്യർ കർമ്മത്തെക്കുറിച്ച് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഗീതയിലാണ്. വിവേക ചൂടാമണി എന്ന് പറയുന്നത് അവിടെ കർമ്മത്തെക്കുറിച്ചൊക്കെ വളരെ കുറച്ചേ പറയുന്നത്. ഇവിടെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പം നമ്മൾ വിവേക ചൂടാമണി കൊണ്ടുവരണ്ടാവും. ഇവിടെ ഉണ്ട്, വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്. ഇനി വിവേക ചൂടാമണി കൊണ്ടുവന്നാൽ ഞാൻ വേറെ ചിലത് കൊണ്ടുവരും. അപ്പോൾ പിന്നെ വേറെ ചില ചൂടാമണികൾ ഞാൻ കൊണ്ടുവരും. പിന്നെ നമുക്കിവിടെ ഇത് തീർക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് വിവേക ചൂടാമണിയെ തൽക്കാലം വിടുക. നമ്മളിപ്പോൾ ഇതിൽ നിൽക്കുക. അതാണ് നമുക്ക് രണ്ട് കൂട്ടർക്കും നല്ലത്. ശങ്കരാചാര്യർ പറയുന്ന കർമ്മത്തെ സംബന്ധിച്ച് പറയുന്ന സർവ്വകാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ. അതൊന്നും വിവേക ചൂടാമണി അതൊന്നും ചർച്ച ചെയ്യുന്നില്ല. വിവേക ചൂടാമണിയിൽ കർമ്മയോഗത്തെക്കുറിച്ച് ശങ്കരാചാര്യർ ഇതുപോലെ ചർച്ച ചെയ്യുന്നില്ല. അവിടെ വിവേക ചൂടാമണി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പറയുന്നത് സാധന ചതുഷ്ടയ സമ്പന്നനായ ഒരാൾ ഉണ്ടാകുന്ന ആത്മാനുഭൂതിയെക്കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത്. അപരോക്ഷാനുഭൂതി, വിവേകാനുഭൂതി, അതായത് അദ്വൈത ശാസ്ത്രത്തിൽ തന്നെ രണ്ട് തരത്തിലുള്ള ശാസ്ത്രങ്ങൾ, ഒന്ന് പ്രമേയപ്രധാനമായി ഉള്ള ചർച്ച, മറ്റൊന്ന് പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ച. വിവേക ചൂടാമണി എന്നും മറ്റും പറയുന്നത് അദ്വൈതത്തിലെ ആ പ്രമേയം എന്താണ് അത് മാത്രം പ്രധാനമാക്കി ചെയ്യുന്ന ചർച്ചയുണ്ട്. അവിടെ ആത്മാവിനെ കുറിച്ച് പറയും, ആത്മാനന്ദത്തെക്കുറിച്ച് പറയും, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആവേശം കൊള്ളും. എന്നാൽ എനിക്കും ഉടൻ ആത്മാനന്ദം വേണമെന്ന് വിചാരിക്കും. ശങ്കരാചാര്യ പിറകെ നടക്കും, അവസാനം ശങ്കരാചാര്യ മുമ്പേ പോകും, നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും ഇരുന്നും പോകും. അങ്ങനെ വിവേക ചൂടാമണിയുടെ പിറകെ പോയാൽ വരുന്ന കുഴപ്പം, അത് പ്രചോദക ഗ്രന്ഥങ്ങളെന്ന് പറയും. അതായത് ഇത്തരം അദ്വൈതം പോലെയുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രചോദനം കൊടുക്കുന്ന ചോദക ഗ്രന്ഥങ്ങളെന്ന് പറയും. ഇതങ്ങനെയല്ല, ഇതൊക്കെ എന്ന് വെച്ചാൽ പ്രമാണ ഗ്രന്ഥങ്ങളാണ്. എന്ന് വെച്ചാൽ ഈ സിദ്ധാന്തം എങ്ങനെ ശരിയാകും, ഇതിലെന്തെല്ലാം പൂർവപക്ഷങ്ങളും വരാം, അതിനെയൊക്കെ കുറിച്ച് ചിന്തിച്ചിട്ട് ആ പ്രമാണത്തിൽ ഉള്ള പോരായ്മകൾ പരിഹരിച്ച് തത്വനിഷ്ഠ ഉണ്ടാക്കുന്നതാണ്. ഇതും വിവേക ചൂടാമണി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. വിവേക ചൂടാമണിയാണെങ്കിൽ അതുപോലെയുള്ള ഗ്രന്ഥം, അപ്പൊ അതും ഒന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പറയുന്നത് എന്താണ്? കർമ്മയോഗത്തെ കുറിച്ചല്ല പറയുന്നത്. കർമ്മം കൊണ്ട് പ്രയോജനമില്ല, യോഗം കൊണ്ട് പ്രയോജനമില്ല. ഈ തരത്തിൽ കർമ്മങ്ങളെല്ലാം പാടുകയും നിഷേധിച്ചിട്ട് ഒരാളെ ജ്ഞാനനിഷ്ഠനാക്കുന്ന രീതിയാണ് അത്. അദ്വൈതത്തിന്റെ ഒരു ഭാഗം മാത്രമേ ചർച്ച ചെയ്യുന്നു. അതിൽ പ്രധാനമായി വരുന്ന കർമ്മയോഗത്തിന്റെ നാനാവശങ്ങൾ, കാരണം അവിടെ നമുക്ക് എന്താണ് നിത്യം, നൈമിത്തികം, ഗാമ്യം, നിഷിദ്ധം, ഇത്തരം കർമ്മങ്ങളെക്കുറിച്ച്, അനുഷ്ഠാനത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച് ഗീതയിൽ പറയുന്ന പോലെ വിശദമായ ചർച്ചകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഗീതയിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ഇവിടെ ഭഗവാന്റെ വചനങ്ങൾ രാമാനുജാചാര്യരുടെ ആ സിദ്ധാന്തത്തോടാണ് കൂടുതൽ യോജിക്കുന്നത്. അതിന് നമ്മൾ ഇതുവരെ ധരിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പുനർചിന്തനം അത് വേണ്ടി വരുവാനും മനസ്സിലാക്കണം. ഒന്നാമത് അതിന് വരുന്ന ഏറ്റവും വലിയൊരു തകരാറെന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രചിന്തയുടെ ഒരു രീതിയുണ്ട്. ആ ശാസ്ത്രം എന്ന് പറയുന്നത് കേവലം അദ്വൈതം മാത്രമാണ്. ഭാരതീയ ദർശനങ്ങൾക്ക് പൊതുവെ ഉള്ളൊരു വിചാര രീതിയുണ്ട്, ഒരു ചിന്താ ശൈലിയുണ്ട്. അതുമായിട്ടൊന്ന് പരിചയപ്പെടുന്നവർക്ക് മാത്രമേ ഈ ഭാഷയത്തിനും മറ്റും പറയുന്ന കാര്യങ്ങൾ അതിനെ ശാസ്ത്രീയമായി മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് വിവേക ചൂടാമണിയെ കുറിച്ചും മറ്റും പറയുന്ന സന്ദർഭങ്ങളിൽ പറയും ആചാര്യന്മാർ, ഇത്തരം ശാസ്ത്രഗ്രന്ഥങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവർ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആത്മബോധം, തത്വബോധം പോലെയുള്ള ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്. അത് കാര്യം മാത്രമേ പറയുന്നുള്ളൂ, പൂർവപക്ഷം, ഖണ്ഡനം, മണ്ഡനം ഒന്നുമില്ല, വാദപ്രതിവാദങ്ങളൊന്നും അവിടെയില്ല. അപ്പൊ അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശമുണ്ടെങ്കിൽ ഇത്തരം ഗ്രന്ഥങ്ങളിലേക്ക് കടക്കരുത്. അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരം ഗ്രന്ഥങ്ങളിലേക്ക് കടക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത നമുക്ക് വേണം. എന്നുവെച്ചാൽ ശാസ്ത്രപരിചയം കൂടിയേ തീരൂ, ദർശനപരിചയം കൂടിയേ തീരൂ. ആ പരിചയത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഇതിനെയെല്ലാം സ്വതന്ത്രമായി ചിന്തിക്കണം. സ്വതന്ത്രമായി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെല്ലാം ഒരു തത്വചിന്തയെന്ന് കണക്കാക്കി മറ്റുള്ള ആചാര്യന്മാരുടെ ചിന്താഗതികളെ കൂടെ ഉൾക്കൊണ്ട് കാലത്തിനനുസൃതമായി ചിന്തിക്കുന്നു. രാമാനുജാചാര്യർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് യോജിക്കുന്നതല്ല. അവിടെയുണ്ട് പോരായ്മ. കാലത്തിന്റെ സ്വാധീനമെന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഇത് മനസ്സിലാക്കാനും ചിന്തിക്കാനും പഠിക്കും. കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ആധുനികനായ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശങ്കരാചാര്യരുടെ തോളിലിരുന്നു കൊണ്ട് കാണുന്ന ആളാണ് എന്നൊരാൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ താല്പര്യം എന്താണ് എന്നുവെച്ചാൽ, ഒരാളുടെ തോളിലിരുന്നു കഴിഞ്ഞാൽ അയാൾ കാണുന്നതിൽ കൂടുതൽ കാണാം, കുറച്ചുകൂടെ ദൂരേക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ, ശങ്കരാചാര്യരെ പൂർണ്ണമായും ആശ്രയിച്ചിട്ട് തന്നെ കാലം കൊണ്ട് വന്ന വ്യത്യാസത്തെ സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. അതാണൊരു യുക്തിയുക്തമായ നിലപാട് ശാസ്ത്ര സാധനം. അല്ലാതെ ഇതിനെല്ലാം അക്ഷരാനുസാരിയായി വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, വരുന്ന തകരാറ് നമുക്ക് തന്നെയാണ്. നമ്മുടെ ജീവിതം ഇതുമായിട്ട് പൊരുത്തപ്പെടുത്താൻ പറ്റത്തില്ല. ശങ്കരാചാര്യർ പറയുന്ന സന്യാസം എന്ന് പറയുന്നത് ആണ്, സന്യാസം ധരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ സന്യാസത്തിന് യാതൊരു പ്രസക്തി ഇല്ലാതെ വരും. ഇന്നത്തെ സന്യാസം തികച്ചും അസംബന്ധമായി തീരും. സന്യാസം എന്ന് പറയുന്ന ഒരു ആദർശത്തെ ഇന്നത്തെ കാലത്തിലും നമുക്ക് സ്വീകരിക്കണമെങ്കിൽ അതിൽ നിന്ന് മുന്നോട്ട് പോയാലേ പറ്റൂ. അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ചിന്തിക്കുന്നത്. ഇത് വിവേകാനന്ദ സ്വാമി തുടങ്ങി ഇതിനെല്ലാം ഒരു പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ പറഞ്ഞു വന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മനസ്സിതിനോട് വിയോജിക്കുന്നത്. അതൊക്കെ മനസ്സിലാക്കും. ശങ്കരാചാര്യ സ്വാമികളെ പഠിക്കുന്നതിൽ കൂടുതൽ വിവേകാനന്ദ സ്വാമി പഠിക്കും, സ്വാമിയുടെ ആശയങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ഇത് കുറച്ചുകൂടി മനസ്സിലാവും. സന്യാസത്തെക്കുറിച്ച് ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഒരുപാട് മുമ്പോട്ട് പോയ ആളാണ് വിവേകാനന്ദ സ്വാമി. ആദ്യം വിവേകാനന്ദ സ്വാമിയിൽ നിന്ന് തുടങ്ങണം, അവിടെ നിന്ന് മുമ്പോട്ട് പോകണം. അവിടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ചില ചോദിക്കും വിവേകാനന്ദ സ്വാമി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ നിൽക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല. എന്നിട്ട് നമ്മുടെ കാലത്തിലേക്ക് വരും. സ്വാമിയുടെ കാലം ഇപ്പോൾ കഴിഞ്ഞുപോയി, വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ശങ്കരാചാര്യം മനസ്സിലാകും. അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ മനസ്സിലാകും. എൻ്റെ വ്യക്തിപരമായ അനുഭവം അതാണ്. ഞാൻ തുടങ്ങിയത് വിവേകാനന്ദ സ്വാമിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് നേരെ ചിന്തിക്കുന്നതിന് കഴിഞ്ഞത്. അല്ല, ആദ്യം ഞാൻ വിവേക ചൂടാമണിയാണ് വായിച്ചിരുന്നെങ്കിൽ ഈ പറയുന്നൊന്നും എന്റെ തലയിൽ കയറത്തില്ലായിരുന്നു. അതിൽ തന്നെ നിന്ന് കറങ്ങും. അതെന്താണെന്നൊട്ടും മനസ്സിലാകത്തുമില്ല, ഇതൊട്ടും മനസ്സിലാകത്തുമില്ല. അപ്പോ വിവേകാനന്ദ സ്വാമികളെ മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷം ശാങ്കര ഭാഷ വായിച്ചപ്പോ സംസ്കൃതവും ഈ ഭാഷയും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നി ഈ ശങ്കര ഭാഷയും ഗീതാശ്ലോകങ്ങളോട് ഒത്തുപോകുന്ന ഒന്നല്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തോന്നി. അത് ശരിയാണോന്ന് ഒന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത് സംസ്കൃതം പഠിച്ചതും ശങ്കര ഭാഷയും പഠിച്ചതും. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിന് തയ്യാറാവണം നമ്മൾ. ഗീതാശ്ലോകങ്ങളോട് ഒത്തുപോകുന്നില്ല. അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഭാഷ എന്താണെന്നോ രാമാനുജാചാര്യെന്ത് പറഞ്ഞെന്നോ അറിയത്തില്ല. സംസ്കൃതത്തിലെ രാമശബ്ദം പോലും അറിയത്തില്ല. അങ്ങനെ ഒരു സമയത്ത് തന്നെ എനിക്ക് തോന്നിയതിന് കാരണം വിവേകാനന്ദ സ്വാമിയെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. എന്താണ് ഇത് രണ്ടും തമ്മിൽ വരുന്ന വ്യത്യാസം? വിവേകാനന്ദ സ്വാമി പറയുന്ന സന്യാസമാണ് ഇവിടെ പറയുന്നത്. ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എന്ന് പറയുന്ന ആ സന്യാസ ചര്യ, അത് ശങ്കരാചാര്യർ അംഗീകരിച്ചിട്ടുള്ളതല്ല. ശങ്കരാചാര്യരെ സംബന്ധിച്ചിടത്തോളം ആത്മനോ മോക്ഷാർത്ഥം ഇത്രയേ ഉള്ളൂ, ജഗത് ഹിതായ എന്നുള്ളതില്ല. സന്യാസിക്ക് ലോകസംഗ്രഹം ഇല്ല, പറഞ്ഞിട്ടില്ല. ആത്മനോ മോക്ഷാർത്ഥം മാത്രം. ചതുർത്ഥാശ്രമത്തിൽ എന്താണ്? സർവകർമ്മങ്ങളെയും പരിചയിച്ചിട്ട് അവിടെ ചിത്തശുദ്ധിക്ക് വേണ്ടി, സർവകർമ്മങ്ങളെയും പരിചയിച്ചിട്ട് ആത്മനിഷ്ഠയിലിരിക്കുക, അതാണ് സന്യാസി. യോഗൻ സ്വാമി പറയുന്നത് എന്താണെന്നല്ല, ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ, അതിനുവേണ്ടിയാണ് സന്യാസി. ഇപ്പോൾ ഇവിടെ പ്രകടമായി തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ ജഗത് ഹിതായ ആരാ പ്രവർത്തിക്കുന്നത്? മഹാത്മാക്കൾ, ലോകസംഗ്രഹ പ്രവൃത്തി. അത് സാധകന് പറ്റിയതുമല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ രണ്ടിനെയും? ഗീതാകാരം പറയുന്നത് എന്താണ്? സാത്വികമായ കർമ്മം, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ പൊരുത്തപ്പെടുത്താം എന്ന് ചിന്തിച്ച് അപ്പോഴാണ് മറ്റുള്ളവരുടെ വ്യാഖ്യാനങ്ങളും മനസ്സിലാക്കേണ്ടി വന്നത്. അപ്പോൾ ശങ്കരാചാര്യരും രാമാനുജാചാര്യരും എന്തുകൊണ്ട് ശങ്കരാചാര്യരും ഇത്രയും പ്രൗഢമായ ഒരു വ്യാഖ്യാനം എഴുതിയതിന് ശേഷം നമ്മുടെ മനസ്സിൽ പലരുടെയും മനസ്സിലിരിക്കുന്ന ഒരു ധാരണയാണ് ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം എന്ന് വെച്ചാൽ അത് അങ്ങേറ്റത്, രാമാനുജൻ മാധവൻ അത് പറഞ്ഞിരിക്കുന്നത് അസംബന്ധം, ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നതാണ് സത്യം. പക്ഷെ അവിടെ നമ്മളൊന്ന് ചിന്തിക്കണം, ശങ്കരാചാര്യർ ഇത്രയും പ്രൗഢമായ ഒരു വ്യാഖ്യാനം എഴുതിയതിന് ശേഷം രാമാനുജനും മാധവനുമൊക്കെ എന്തുകൊണ്ടൊരു വ്യാഖ്യാനം എഴുതേണ്ടി വന്നു? അവരുടെ വ്യാഖ്യാനം അവരുടെ അറിവില്ലായ്മയാണോ? അല്ലല്ലോ, അതെല്ലാം പരിണിത പ്രജ്ഞന്മാരായ ആചാര്യന്മാരാണ്. ആദ്യത്തെ ഭാഷ്യത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ പോരായ്മകളുണ്ടായിരുന്നു. ആ പോരായ്മകൾ അവർക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്നും വളരെ കാലം പിന്നിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ കാലത്തിനനുസരിച്ച് ചിന്തിക്കണം. പഴയ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്നതിനാണ് യാഥാസ്ഥിതികത എന്ന് പറയുന്നത്. ആ യാഥാസ്ഥിതികത ആദ്യം ചോദ്യം ചെയ്ത ആളാണ് ശങ്കരാചാര്യർ, അത് നമ്മൾ മനസ്സിലാക്കണം. വേദം കർമ്മത്തിന് വേണ്ടിയാണ് അത് ചെയ്ത് സ്വർഗം നേടണമെന്നൊക്കെ പറയുന്നതാണ് വേദത്തിന്റെ യാഥാസ്ഥികമായ വ്യാഖ്യാനം. ആ യാഥാസ്ഥികതയെ ചോദ്യം ചെയ്തിട്ട് അതല്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ അത് വേദത്തെ നിന്ദിക്കാനോ അല്ലെങ്കിൽ ജൈമിനിയെ നിന്ദിക്കാനോ വേണ്ടിയിട്ടല്ല. ശങ്കരാചാര്യർ അങ്ങനെയാണെങ്കിൽ ശങ്കരാചാര്യർ വേദത്തെ നിന്ദിച്ചു, ജൈമിനിയെ നിന്ദിച്ചു, ബുദ്ധനെ നിന്ദിച്ചു, അണാദിനെയും ഗൗതമിനെയും ഒക്കെ നിന്ദിച്ചു എന്ന് പറയേണ്ടി വരും. കപിലിനെയല്ല, കാരണം അവരെ എല്ലാം വളരെ ശക്തമായി വിമർശിച്ചിരിക്കുകയാണ്. ഗൗതമിനെയും കണാദിനെയും മറ്റും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മര്യാദയുള്ള ഭാഷയെന്ന് വേണ്ട. കൊമ്പും ബാലുമില്ലാത്ത കാളകളാണ് അവരെന്ന് അവരെ കുറിച്ച് പറഞ്ഞത്. ഞാനെന്തായാലും ശങ്കരാചാര്യരെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യർ നമ്മുടെ പ്രാചീന ആചാര്യന്മാരെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെല്ലാം കൊമ്പും, മനുഷ്യന് കൊമ്പും ബാലുമില്ലല്ലോ, എന്നിവരെല്ലാം കാളകളാണല്ലോ. ഭാഷ എടുത്തു നോക്കും എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിപരമായ നിന്ദയല്ല. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ചിന്ത തന്റെ അദ്വൈത സിദ്ധാന്തമായിട്ട് ഒരിക്കലും യോജിക്കാൻ വയ്യാത്തതാണ്. അപ്പൊ ഈ യാഥാസ്ഥിതികത ചോദ്യം ചെയ്യുന്നതിന് വളരെ ശക്തമായ ഭാഷ ഉപയോഗിച്ചു. ഇതെല്ലാം മനസ്സിലാക്കണം. കുറഞ്ഞ പക്ഷം ഈ അദ്വൈതി അല്ലെങ്കിൽ അദ്വൈതത്തെ നമ്മൾ അങ്ങനെ ശാസ്ത്രീയമായി അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ഒരു കാര്യം ചെയ്യണം, സംസ്കൃതം പഠിക്കും. അത് ചെയ്യുക. സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സരള സംസ്കൃതം പഠിച്ചാൽ പോരാ, തുടക്കത്തിനത് കൊള്ളാം, അത് പോരാ. അങ്ങനെ ഇതിനെക്കുറിച്ചൊരു ശാസ്ത്രീയമായ ചർച്ചയ്ക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തയ്യാറാകുക. എന്നിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാകുക. അത് സംസ്കൃതം ശരിക്കും പഠിക്കുക, ചർച്ചയ്ക്കത് ആവശ്യമാണ്. മഹാഭാഷ പര്യന്തം വ്യാകരണം പഠിക്കണം. ഇത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ആയിരിക്കും തർക്കശാസ്ത്രം പഠിക്കണം, മീമാംസാശാസ്ത്രം പഠിക്കണം. ശാസ്ത്രീയ ചർച്ചയ്ക്കാണ്. എന്നിട്ട് ഇതിന്റെ പൂർവപക്ഷങ്ങളെല്ലാം ശരിക്കും മനസ്സിലാക്കണം. ശങ്കരാചാര്യർക്ക് ശേഷം വന്നതുകൊണ്ട് രാമാനുജനെയും മാധ്വനെയും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറായി വരിക. അരയും തലയും മുറുക്കി നമുക്കൊരു കൈ നോക്കാം. അല്ലാതെ ഇത് ചർച്ച ചെയ്യുന്നതിന് യാതൊരു അർത്ഥമില്ല. ഞാനിങ്ങനെ കണ്ടക്ഷോഭം ചെയ്യുമെന്നുള്ളതല്ലാതെ ഇത് ഇതിനൊരു തീരുമാനം ഉണ്ടാകും. അത്രയും തയ്യാറായി വരാം. വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് കളയണം. എന്നിട്ട് ഇതിനായിട്ട് തന്നെ ഇരിക്കണം. പുറത്തെന്തോ ജോലിക്ക് പോകുന്നില്ലേ, ആ അതൊക്കെ കളയണം. ഏ ആ ശരി ആ ശരി. എന്നിട്ട് ഇതിനായിട്ട് തന്നെ ഇരിക്കണം. ഇതിനായിട്ട് തന്നെ ഇരുന്ന് പണിയണം, പണിയെടുക്കണം. എന്നിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകുക. എന്നാലും ഇത് മനസ്സിലാക്കാൻ പറ്റും, പറഞ്ഞ് മനസ്സിലാക്കി തരാനെങ്കിലും പറ്റും. അല്ലാതെ ഒന്നും ഇതുകൊണ്ട് കാര്യം നടക്കത്തില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഈ ശല്യത്തിനൊന്നും പോകരുത്, എവിടെയെങ്കിലും ഇരുന്ന് ധ്യാനിക്കുക, ഈശ്വരനെ ഭജിക്കുക. ഈശ്വര അനുഗ്രഹം കൊണ്ട് ആത്മബോധവും മോക്ഷവും എല്ലാം കിട്ടും. ഇതിനൊന്നും പോകരുത്, ഈ ശല്യത്തിനൊന്നും പോകരുത്. ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും തർക്കിക്കും. കേക്കാൻ വയ്യ. അമ്മയ്ക്ക് എന്ത് ചെയ്തു? എന്റെ ചെവിയുടെ തകരാറാണോ അവിടുന്ന് കേൾക്കുന്ന ശബ്ദത്തിന്റെ തകരാറാണോ എന്നറിയത്തില്ല. ചോദിച്ചത് സ്വാമിക്ക് ശല്യമായെങ്കിലും ക്ഷമിക്കണം, ഇനി ചോദിക്കാതിരുന്നാ മതിയല്ലോ, ക്ഷമിക്കാം. അത് ശരി. അപ്പൊ ശല്യം ഒന്ന് അറിഞ്ഞുകൊണ്ടാണ് ചോദിച്ചത്, എന്നാ പിന്നെ ചോദിക്കാതിരുന്നാ പോരെ. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഉറക്കം പോകുമല്ലോ, അമ്മ പറഞ്ഞു ഇടയ്ക്ക് ചർച്ച ചെയ്യുന്ന നല്ലതാ. ഞങ്ങൾ വലിയ സംസ്കൃത പാണ്ഡിത്യം ഉണ്ടായിട്ടല്ല, എങ്കിലും അമ്മ പറയാറുണ്ട് അങ്ങനെ. ആർക്കെങ്കിലും എന്തെങ്കിലും ശല്യം ഉണ്ടാവുമെന്ന് തോന്നിയാ പിന്നെ നമ്മളങ്ങോട്ട് പോകരുത്, പിന്നെ നമുക്ക് അങ്ങനെ ചോദിക്കേണ്ടി വരരുത്. ഞാൻ ചെയ്തത് ശല്യമായോ എന്ന് ചോദിക്കേണ്ടത്, ശല്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കരുത്. പിന്നെ ചോദിച്ചിട്ട് ആ ശല്യമാണെങ്കിൽ ക്ഷമിക്കണമെന്ന് പറയുന്നതിലർത്ഥമില്ല. അപ്പോ തന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും കാണും ഞാനൊരു ചെറിയ ശല്യക്കാരിയാണല്ലോ, അങ്ങനെ വരണ്ട. ശല്യമാണെന്ന് തോന്നി പിന്നെ ചോദിക്കുന്നു. ശല്യം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്നറിയാമോ? ശൂലം എന്നാണ്. ശൂലം ശല്യത്തിന്റെ സ്വാമിക്ക് ഞാനൊരു ശൂലമാണോ എന്നാണ്. അപ്പോ അങ്ങനെയൊന്നുമല്ല ചോദ്യം ചോദിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നല്ലതാ, കാരണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ബോറടിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അല്പം വിഷയം മാറി എന്തെങ്കിലുമൊക്കെ പറയാം, സമയം എളുപ്പം കടന്നു പോവുകയും ചെയ്യും. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതിന് അതല്ലേ ആ ചോദ്യം ഇവർ ഒളിച്ചു വെച്ചിട്ടും ഞാൻ എടുപ്പിച്ചത്. ചോദ്യത്തോട് എനിക്ക് പിന്നെ വേറെന്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുമ്പോൾ മനസ്സിലാക്കിയവർക്കത് ബുദ്ധിമുട്ട് വരും. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം പലതവണ പറഞ്ഞതാ, ബ്രഹ്മസൂത്ര കലാസിൽ തന്നെ തുടങ്ങിയതാ. അന്നേ ഈ കാര്യങ്ങൾ പറയും. അത് മിക്കവാറും പേർക്ക് സ്ഥിരമായി ക്ലാസ് സ്ഥിരമായി കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും. മനസ്സിലാകാതെ വരുമ്പോൾ വീണ്ടും ചോദ്യം ചോദിക്കുക, അല്ലാതെ വേറെ ഉപായമില്ല. അതുപോലെ മറ്റുള്ളവരുടെ അവർക്ക് ഇത് സമയം നഷ്ടമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത് ഒരിക്കലും അത് ശല്യമല്ല, അങ്ങനെ ശല്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ ചോദ്യം ചോദിക്കുന്നത് എന്തായാലും ഇത് ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾ ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് വളരെ സന്തോഷമാണ്. മുറിക്കകത്തിരുന്ന് ചോദ്യം എഴുതി കൊടുത്തു വിടുന്നതാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. കാരണം അവർക്കത് മനസ്സിലാകത്തില്ല. എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് ആദ്യന്തം മനസ്സിലാക്കാതെ എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കേട്ടിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയുണ്ട്. കാരണം ഇവിടെ മാത്രമല്ല, ഞാൻ ഈ തൊഴിൽ തുടങ്ങിയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു. സാറിന് ക്ലാസ്സിൽ വന്നിരിക്കും, ക്ലാസ്സിൽ വന്നിരുന്നിട്ട് പ്രത്യേകിച്ചും ഈ വേദാന്തത്തിലെ വളരെ കർശനമായ ചർച്ചയിലേക്ക് പോകുമ്പോൾ മിക്കവാറും ഈ പറയുന്ന ആളിന് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പറയുന്ന ആള് ഉണർന്നിരിക്കും, ബാക്കിയുള്ളവരെല്ലാം ഉറക്കത്തിലാവും. ഞാനിങ്ങനെ ഞാനതുകൊണ്ട് ഈ ക്ലാസ് എടുക്കുമ്പോൾ ആരെയും നോക്കത്തില്ല. കാരണം ആർക്കും മനഃപ്രയാസം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ആരെയും മുഖത്ത് നോക്കത്തില്ല, എങ്ങും നോക്കാതെ. നിങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ എങ്ങും നോക്കാതെ സംസാരിക്കത്തുള്ളൂ. അതിനൊരു കാരണം ഇതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ വിചാരിക്കും ഞാനീ ഉറങ്ങുന്നത് സ്വാമി മനസ്സിലാക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ ഉറങ്ങിയില്ല എന്ന് ധരിക്കാൻ വേണ്ടി ഇടയ്ക്കൊരു ചോദ്യം ചെയ്യും. എന്തെങ്കിലും അവസാനം അയാൾ ഇടയ്ക്ക് വരുന്ന ഉണർവിൽ നിന്നാണ് ആ ചോദ്യം. കഷ്ടകാലത്തിന് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തുടങ്ങിയിടം വരെ വീണ്ടും പറയേണ്ടി വരും. ചോദിച്ചയാൾ വീണ്ടും ഉറങ്ങിക്കൊണ്ടിരിക്കും. ഇത് എത്രയോ തവണ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ രാവിലെ ഇത് ഇവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മുറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. ക്ലാസ് നിർത്തുന്ന 8 മണി, ചിലപ്പോൾ 8 മണിക്കായിരിക്കും ഉണരുന്നത്. ഉണരുമ്പോൾ ഈ ശബ്ദം മൈക്കിൽ കേൾക്കും. അവസാനം കേൾക്കുന്ന വെച്ചാൽ ഉടനെ അവിടെ ഇരുന്നൊരു ചോദ്യം തയ്യാറാക്കും. എന്നാ പിടിച്ചു പിറ്റേ ദിവസം ക്ലാസ്സിൽ വരുന്നവരെ കൊടുത്തേക്കും. ഇതിന് ഞാൻ പിന്നെ ആദ്യം പോലെ സമാധാനം പറയും. ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ ഇയാൾ വീണ്ടും അവിടെ കിടന്ന് ഉറക്കമായിരിക്കും. അത് പ്രയോജനമില്ലാത്തതാണ്. ഉണർന്നിരുന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ ഇപ്പോൾ ഈ ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, എന്നാൽ ഈ വിഷയത്തിൽ പുതിയ ചോദ്യങ്ങൾ എത്രയോ ചോദിക്കാനുണ്ട്. അത്തരം ചോദ്യങ്ങൾ വരുന്നില്ല, അത്തരം ചോദ്യങ്ങളൊന്നും വരുന്നില്ല. അല്ലാതെ ഈ ചോദ്യങ്ങൾക്കെല്ലാം തുടക്കം മുതൽ തന്നെ നമ്മൾ സമാധാനം പറഞ്ഞിട്ടുള്ളതാണ് ശങ്കരാചാര്യരുടെ ഈ കാഴ്ചപ്പാട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പരസ്പരം ചർച്ച ചെയ്ത് മനസ്സിലാക്കുക. ഉറങ്ങാതെ ഇരുന്ന് കേൾക്കുന്നവരിവിടെ ഉണ്ട്, അവരുടെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നെ സംബന്ധിച്ച് ചോദ്യം ഒരിക്കലും ശല്യമല്ല. ഇനി ചോദ്യം ചോദിച്ചെന്നെ ശല്യപ്പെടുത്താമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ഇനി ആരെങ്കിലും വിചാരിക്കുകയാണ് ചോദ്യം ചോദിച്ചൊന്ന് ശല്യപ്പെടുത്താം, അങ്ങനെ വിചാരിച്ചാലും ശല്യപ്പെടുത്താൻ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ ഞാൻ എല്ലാം മടക്കി കെട്ടി സ്ഥലം വിട്ടനെ. അങ്ങനെയൊന്നും ശല്യപ്പെടുത്താൻ ഒക്കത്തുമില്ല. അതായത് നമ്മളിതിനെക്കുറിച്ചൊരു ശാസ്ത്രീയമായ ഒരു ശാസ്ത്ര സംസ്കാരത്തോട് കൂടിയാണ് നമ്മളിത് പഠിക്കുന്നതെങ്കിൽ ഇത്രയും വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. ഒന്ന് ചോദ്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഈ പൂർവപക്ഷിയോട് ചേർന്ന് നിന്നുകൊണ്ട് കുറച്ചുകൂടി നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും. അത്തരം ചോദ്യങ്ങളൊക്കെ ഒരുപാട് നേരിട്ടിട്ടുള്ളത് കൊണ്ട് ഇത് ആനയെ കൊതുകടിക്കും പോലെയുള്ളൂ. അതിക്കവിഞ്ഞ ചോദ്യത്തിൽ നിന്നൊരു കഴമ്പുള്ള ചോദ്യങ്ങൾ തത്രാപി ഇവിടെ എന്ത് പറയുന്നു ഭാഷകാരൻ? ത്യാഗി സത്വ സമാവിഷ്ടോ മേധാവി ചിഹ്ന സംശയ എന്ന് പറയുന്ന ഈ ഭാഗത്ത് പറയുന്നു, മുമ്പ് പറഞ്ഞ കർമ്മയോഗത്തിന്റെ ഫലത്തെ ഇവിടെ പറയുന്നു. തീർച്ചയായും കർമ്മയോഗത്തിന്റെ ഫലം ഇത് തന്നെയാണ്. ഭഗവാനും അത് തന്നെയാണ് പറയുന്നത്. ഈ പറയുന്ന തരത്തിൽ കർമ്മയോഗത്തെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ കർമ്മയോഗത്തിന്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? ചിഹ്ന സംശയമായി തീരുന്നു. ഇത് നമ്മൾ 2-ാം അധ്യായത്തിൽ വിശദമായി ചർച്ച ചെയ്തതാണ് കർമ്മയോഗം അതിന്റെ ഫലത്തെക്കുറിച്ച്. അവൻ കർമ്മഫലത്യാഗി, അവൻ മേധാവിയാണ്, സത്വസമാവിഷ്ടനായി തീരുന്നു. അവനെ തന്നെയാണ് സ്ഥിതപ്രജ്ഞൻ, ഗുണാതീതൻ എന്നെല്ലാം പറയുന്നത്. തൊട്ടു മുമ്പ് പറഞ്ഞത് കർമ്മയോഗത്തെക്കുറിച്ച്. ഈ ശ്ലോകത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അതിന്റെ ഫലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ വീണ്ടും ആ കർമ്മയോഗിയെക്കുറിച്ച് പറയുകയാണ് എന്ന തരത്തിലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ജ്യേഷ്ഠകുശലം കർമ്മ കുശലേജ്ജതേ യാഗീ സത്വസമാവിഷ്ടോ മേധാവീ ഛിന്ന സംശയ നഹി ദേഹഭൃതാസക്യം തക്തും കർമാണ്യശേഷത യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മഫലം ഭവത്യത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിത്. അഞ്ചേ മാനി മഹാബാഹോ കരണാനി നിബോധമേ സാംഖ്യേ കൃതാന്തേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥക്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ഠ ദൈവം ചൈവാത്ര പഞ്ചമം ശരീരവാങ്മനോഭിരയത് കർമ്മ പ്രാരഭതേ നര ന്യായം വാ വിപരീതം വാ സഞ്ചേതേ തസ്യ ഹേതവ. തത്രൈവം സതി കർത്താരം ആത്മാനം കേവലം തുയാ പശ്യത്യകൃതബുദ്ധിത്വാത് ന സ പശ്യതി ദുർമതി. യസ്യ നാഹം കൃതോ ഭാവോ ലോകാൻ്യേയം പരിജ്ഞാതം ത്രിവിധ കർമ്മചോദന കരണം കർമ്മ കർത്തേതി വിവിധ കർമ്മ സംഗ്രഹ. ജ്ഞാനം കർമ്മ ച കർത്ത ച തഥൈവ ഗുണഭേദത പ്രോച്യതേ ഗുണസംഖ്യാനേ യഥാവച്ഛൃണു തന്യപി സർവഭൂതേഷു യേനൈകം ഭാവമവ്യയമീക്ഷതേ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിദ്ധി സാത്വികം പൃഥക്ത്വേന തു യജ്ഞാനം നാനാഭാവാൻ പൃഥക്വിധാൻ വേദി സർവേഷു ഭൂതേഷു തജ്ഞാനം വിദ്ധി രാജസം. യത്തു കൃഷ്ണവദേകസ്മിൻ കാര്യേ സക്തമഹൈതുകം അതത്വാർത്ഥവദൽപം ച തത്താമസമുദാഹൃതം നിയതം സംഗരഹിതം അരാഗദ്വേഷതകൃതം അഫലപ്രേപ്സുനാ കർമ്മാ യത്തസാത്വികമുച്യതേ യത്തു കാമേപ്സുനാ കർമ്മാ സാഹങ്കാരേണ വാപുനാ ക്രിയതേ ബഹുളായാസം തദ്രാജസമുദാഹൃതം അനുബന്ധം ക്ഷയം ഹിംസാം അനവേക്ഷിത പൗരുഷം മോഹാദാരഭ്യതേ കർമ്മ യത്തത്താമസമുച്യതേ മുക്തസംഗോനഹം വാദി ധൃത്യുത്സാഹസമന്വിതഃ സിദ്ധ്യസിദ്ധ്യോർനിർവികാരാ കർത്താ സാത്വിക ഉച്യതേ രാഗീ കർമ്മഫലപ്രേത്സോർ ലബ്ധോ ഹിംസാത്മകോശിചി ഹർഷശോകാന്വിതകർത്ത രാജസപരികീർത്തിത അയുക്തപ്രാകൃതസ്തബ്ധ ഷഠോ നിഷ്കൃതികോന്നസ വിഷാദീ ദീർഘസൂത്രീച കർത്താ താമസ ഉച്യതേ ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്തേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യേ കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ജയാവേതി ബുദ്ധിസ്ഥാ പാർത്ഥ സാത്വികീ യയാ ധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസ്ഥാ പാർത്ഥ രാജസീ അധർമ്മം ധർമ്മമിതി യാ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധിസ്ഥാ പാർത്ഥ താമസീ ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേന വ്യഭിചാരിണ്യാ ധൃതിസ്സാ പാർത്ഥ സാത്വികീ യയാ തു ധർമ്മകാമാർത്ഥാന് ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷീ ധൃതിസ്സാ പാർത്ഥ രാജസീ യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതിസ്സാ താമസീ മത അത് വ്യത്യാസമാണ് പാഠഭേദമാണ് സുഖം തിദാനീം ത്രിവിധം ശനുമേ ഭരദർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ജനിഗച്ഛതി യത്തദഗ്രേ വിഷം ഇവ പരിണാമേ മൃതോപമം തസുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം.